അത്യന്തമേവാനപേക്ഷം ആശ്രമകർമ്മണ ഉത അസ്തി കാചിത് അപേക്ഷേതി. ഇവിടുത്തെ ചർച്ച വേദവിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ, സ്മാർത്ഥമായ കർമ്മങ്ങൾ, അത് വിധിച്ചിരിക്കുന്നതെല്ലാം വർണ്ണ ആശ്രമ വ്യവസ്ഥകൾക്കനുസരിച്ചിട്ടാണ്. ഇന്ന വർണ്ണത്തിന് ഇന്ന കർമ്മം, ഇന്ന ആശ്രമത്തിന് ഇന്ന കർമ്മം. ആശ്രമകർമ്മം എന്ന് പറയുമ്പോൾ എല്ലാ വർണ്ണങ്ങൾക്കും ഉണ്ടല്ലോ ആശ്രമകർമ്മം. ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ആശ്രമകർമ്മങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഇതും വിദ്യയുമായിട്ടുള്ള ബന്ധം, ഇതിനെ ഈ കർമ്മങ്ങളെ വിദ്യ അപേക്ഷിക്കുന്നുണ്ടോ ഇല്ലേ അത് ചർച്ച ചെയ്യാൻ കാരണം മുമ്പ് എല്ലാം ചർച്ച ചെയ്തത് ജ്ഞാനം എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ അംഗമല്ല. സർവകർമ്മ സന്യാസം പരിപ്രജനം അതിൻ്റെ അംഗമാണ് എന്ന് വരുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്താണ്? ജ്ഞാനവും കർമ്മവുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ദമിതാനി ചിന്തിത് കിം വിദ്യായ അത്യന്തമേ വരവേക്ഷം ആശ്രമകർമ്മണം. വിദ്യ മുമ്പ് പറഞ്ഞതുപോലെ കർമ്മത്തെ ഒട്ടും ഉപേക്ഷിക്കുന്നില്ലയോ? ഉത അസ്തി കാചിത് അപേക്ഷ. ഇനി എന്തെങ്കിലും ഒരു അപേക്ഷ ഉണ്ടോ, ഒരു ബന്ധമുണ്ടോ? തത്ര അതേവ അഗ്നീന്ധനാദീനി ആശ്രമകർമാണ് വിദ്യയാ സ്വാർത്ഥസിദ്ധോ നാപേക്ഷ്യന്തേ ഏവം അത്യന്തമേവ അനപേക്ഷായാം പ്രാപ്തയാം ഇതമുച്ചതേ സർവാപേക്ഷ പൂർവക്ഷം പറയുന്ന സ്വാഭാവികമായിട്ടും അഗ്നീന്ധനാദി കർമ്മങ്ങൾ, അഗ്നി ഇന്ധനം എന്ന് വെച്ചാൽ അഗ്നിയെ ജ്വലിപ്പിക്കുക, അതാണ് അഗ്നീന്ധനം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അഗ്നിഹോത്രാദി കർമ്മങ്ങളാണ് പ്രധാനമായിട്ടും. അതാണ് നീന്തി ദീപ്തവ് ഇന്ധ്യത്തെ ഇന്ധനം ജ്വലിപ്പിക്കുക എന്നുള്ളത്. ഇതിൽ നിന്നാണ് ഇന്ധനസിദ്ധവും വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണോ അഗ്നി ജ്വലിക്കുന്നത്, ഏന ഇന്ധ്യത്തെ, അത് ഇന്ധനം. അപ്പോൾ അഗ്നി ഇന്ധനാദി കർമ്മങ്ങൾ, അഗ്നിയും ഇന്ധനവും രണ്ടല്ലോ. ചില വ്യാഖ്യാനങ്ങളൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അഗ്നി ഇന്ധനം എന്ന് വെച്ചാൽ അഗ്നിയും വിറകും എന്ന, അഗ്നിയെ ജ്വലിപ്പിക്കുക തുടങ്ങിയത് അതിന് തുടങ്ങുന്നു സർവകർമ്മങ്ങൾ. ഒരു വൈദികന്റെ വൈദിക ജീവിതം എന്ന് പറയുന്നത് തന്നെ അഗ്നിഹോത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം. അത് തുടങ്ങി വരുന്ന ബാക്കി ആശ്രമകർമ്മങ്ങളല്ല ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ പിന്നെ സ്മാർത്ഥ സന്യാസം അതിനും ഉണ്ടല്ലോ, അല്ലെങ്കിൽ വിഹിത സന്യാസം അതിലെല്ലാം ഉണ്ട് കർമ്മങ്ങൾ, അതെല്ലാം ആശ്രമകർമ്മങ്ങളാണ്. അഗ്നീന്ദ്രനാദീനി ആശ്രമകർമ്മമാണ് വിദ്യയാ സ്വാർത്ഥസിദ്ധവും അപേക്ഷന്തേ. അത് അപേക്ഷിക്കുന്നില്ല, വിദ്യ അതിനെ അപേക്ഷിക്കുന്നില്ല. വിദ്യ നപേക്ഷന്തേ, വിദ്യ അതിനെ അപേക്ഷിക്കുന്നില്ല. എന്തിനപേക്ഷിക്കുന്നില്ല? സ്വാർത്ഥ സിദ്ധോ, വിദ്യയുടെ അർത്ഥം സിദ്ധമാകുന്നു. വിദ്യയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞാനനാശം, അതാണ് നേരിട്ടുള്ള വിദ്യയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രയോജനം. സ്വാർത്ഥം സ്വപ്രയോജനം. അപ്പൊ വിദ്യയുടെ നേരിട്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് അവിദ്യയില്ലാതാക്കുക, ഫലത്തിലത് മുക്തിയാണ്. അപ്പോൾ സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ അവിദ്യ നാശമെന്നോ മുക്തിയെന്നോ പറയാം. അത് ശ്രദ്ധിക്കുന്നതിൽ വിദ്യ ആശ്രമകർമ്മങ്ങളെയൊന്നും ഉപേക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട്? പല തവണയും അത് പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനം, സമ്യജ്ഞാനം, അത് കാലത്തെ അപേക്ഷിക്കുന്നില്ല, ദേശത്തെ അപേക്ഷിക്കുന്നില്ല. കാലദേശങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നിനെയും തന്നെ അപേക്ഷിക്കുന്നില്ല. അതിൻ്റെ കാര്യസിദ്ധിക്ക് വേണ്ടി, അതിൻ്റെ കാര്യം ഇതാണ് അജ്ഞാനനാശം. എന്തിനെങ്കിലും അപേക്ഷിച്ചിട്ട് വെളിച്ചം ഇരുട്ടിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കത്തില്ല. അത് കൊണ്ടാണ് നമുക്ക് വെളിച്ചവും ഇരുട്ടിൻ്റെ നാശവും സമകാലത്തിലെന്നതുപോലെ അനുഭവപ്പെടുന്നു. ഒന്നിനെയും വെളിച്ചം അവിടെ അപേക്ഷിക്കുന്നതായി കാണാത്തതുകൊണ്ടാണ്. രണ്ടും തമ്മിൽ കാര്യകാരണഭാവത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ സമകാലത്തിൽ സംഭവിക്കാൻ പാടില്ല. കാര്യകാരണത്തെ സ്വീകരിക്കുമ്പോൾ വെളിച്ചം പൂർവത്തിലും നാശം ഉത്തരകാലത്തിലും സംഭവിക്കുന്നു. അങ്ങനെ പല ചർച്ചകളും ഉണ്ടാകും. അപ്പോൾ ഇരുള് എന്ന് പറയുന്നത് ഒരു ഭാവവസ്തുവാണെങ്കിൽ എന്തുവരും? ഏതൊരു ഭാവകാര്യത്തിന് മുമ്പിൽ കാരണം ഉണ്ടായാലേ പറ്റും. മുമ്പിൽ വേണം കാരണം, വേണം അത് സമകാലത്തിൽ കാര്യകാരണഭാവം സംഭവിക്കില്ല. പശുവിൻ്റെ തലയിലിരിക്കുന്ന രണ്ട് കൊമ്പ്, അത് രണ്ടും തമ്മിൽ കാര്യകാരണഭാവം ഇല്ല. എന്തുകൊണ്ട്? അത് രണ്ടും ഒരേ കാലത്തിലാണ് ഉണ്ടായത്, ഒരു സ്ഥലത്തായിരിക്കുന്നു. അപ്പോൾ ഇരളിനെ ഒരു ഭാവവസ്തുവായി സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുമ്പിൽ വെളിച്ചം വേണം അവനെ നശിപ്പിക്കാൻ. പക്ഷെ ഇരുള അഭാവമാണെങ്കിലോ? അതൊരു ഭാവവസ്തുവേ അല്ലെങ്കിൽ പൂർവത്തിൽ വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ട്? ഉണ്ടോ? കാരണം നമ്മൾ നാശം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ കാണുന്ന എല്ലാം ഭാവവസ്തുക്കളുടെ നാശമാണ്. അപ്പോൾ നാശത്തിന് കരണപ്രവൃത്തി ആവശ്യമാണ്. ഏത് ഭാവവസ്തുവിനെ നശിപ്പിച്ച്? ഉണ്ടാക്കുന്നതിനും അതിനാവശ്യമാണ്. കടത്തെ ഉണ്ടാക്കുന്നതിനും കരണങ്ങൾ ആവശ്യമുണ്ട്. നശിപ്പിക്കുന്നതിനും മുദ്ഗരപാദം, വടി കൊണ്ടടിക്കുക, ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലേ അത് നശിക്കും. എന്നുള്ള ഭാവവസ്തുവാണ്. പക്ഷെ അഭാവം എന്ന് പറയുന്നത് എപ്പോൾ മുതൽ ആരംഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേവലം അഭാവമാണെങ്കിൽ എപ്പോഴാണോ വെളിച്ചം വരുന്നത് അപ്പോൾ തന്നെ. അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ഒന്ന് ഭാവവും മറ്റൊന്ന് അഭാവവുമാണ്. അപ്പോൾ അതെന്തിൻ്റെ അഭാവം? എന്തിൻ്റെ അഭാവമാണ്? വെളിച്ചത്തിൻ്റെ തന്നെ അഭാവമാണ്. അപ്പോൾ വെളിച്ചം വരുന്നത് വരെ വെളിച്ചത്തിൻ്റെ അഭാവത്തിന് നിലനിൽപ്പുള്ളൂ. ഏത് നിമിഷമാണോ വെളിച്ചം പ്രവേശിക്കുന്നത് ആ നിമിഷം തന്നെ, കാരണം ഇവരുടെ നശിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വെളിച്ചം വരിക എന്നുള്ളതാണ്, അല്ല പുതിയതായിട്ടൊന്നുമില്ല. അത് അഭാവത്തിൻ്റെ സ്ഥാനത്ത് അത് ഇരിക്കുന്നു എന്നേ എന്നെ അർത്ഥമുള്ളൂ, അല്ലാതെ അഭാവം എന്ന് പറയുന്ന ഒന്നിനെ നശിപ്പിച്ചു എന്നർത്ഥമാണ്. അതുവരെ അഭാവം ഇരുന്നു, വെളിച്ചം വന്നപ്പോൾ ഭാവമായി. അപ്പോൾ അവിടെ കാര്യകാരണ ഭാവത്തെ പൂർവാപരമായി ചിന്തിച്ച് നിർണയിക്കാൻ പ്രയാസമാണ്, എന്തുകൊണ്ടെന്ന് ഭാവവും അഭാവവുമായി. അതുപോലെ ജ്ഞാനം എപ്പോഴാണോ ജ്ഞാനം ഒരാളിൽ ഉത്പന്നമാകുന്നത്, അത് അവിടെ പിന്നെ അജ്ഞാനത്തിന് സ്ഥാനമില്ല. അജ്ഞാനത്തിൻ്റെ സ്ഥാനത്താണ് അത് വന്നിരിക്കുന്നത്. അറിവില്ലായ്മയുടെ സ്ഥാനത്താണ് അറിവ് വന്നിരിക്കുന്നതെന്ന് ചുരുക്കം. അങ്ങനെയാണെങ്കിൽ ആ അറിവ് അതിൻ്റെ കാര്യമായി നമ്മൾ കണക്കാക്കുന്ന കാര്യമൊന്നും പറയാൻ കഴിയില്ല, കാര്യമെന്ന് വിശ്വസിക്കുകയോ അങ്ങനെ ധരിക്കുകയോ ചെയ്യുന്ന ജ്ഞാനനാശത്തിന് മറ്റെന്തിനപേക്ഷിക്കും? അപേക്ഷിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവിടെ അജ്ഞാനനാശം അപേക്ഷിക്കുന്ന കാലദേശങ്ങൾ വേറിട്ടില്ല. അല്ലെങ്കിൽ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കുന്ന കാലദേശങ്ങൾ വേറിട്ടില്ല എന്നുവെച്ചാൽ ജ്ഞാനകാലമല്ലാതെ, ജ്ഞാനദേശമല്ലാതെ മറ്റൊരു കാലമോ ദേശമോ ഇല്ല. എന്തിനാ? അജ്ഞാനനാശത്തിന് വേണ്ടി. അത് കേവലം അതിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ജ്ഞാനം മറ്റെന്തിനെങ്കിലും ആശ്രയിച്ചിട്ട് അജ്ഞാനത്തെ നശിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പം അജ്ഞാനനാശത്തിൽ ജ്ഞാനം ഒന്നിനെ അപേക്ഷിക്കുന്നു. പിന്നെ വരുന്നത് മുക്തിയാണ്. അപ്പോൾ അറിവില്ലായ്മയുടെ സ്ഥാനത്ത് അറിവ് വന്നു, പിന്നെ മുക്തിയും ആ അറിവുമായിട്ടുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ മുക്തിയും അറിവില്ലയും അറിവില്ലായ്മയുമായിട്ടുള്ള ബന്ധമാണ്. ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് എന്താ? അത് തന്നെ. അതെന്താണ്? എന്താ സാധനം? എന്താ ഭാവം? അത് അധികരണ രൂപം തന്നെ, അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. മേശയുടെ പുറത്ത് ആനയില്ലെന്ന് പറഞ്ഞാൽ എന്താ? ആനയില്ല, പക്ഷേ ആനയുടെ അഭാവം ഉണ്ടെന്നാണ്. ആനയുടെ അഭാവം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം ആനയുടെ അത്രയെങ്കിലും കാണണമല്ലോ, വേണ്ടേ? എന്തായാലും ആനയ്ക്ക് മേശയ്ക്ക് മേശയുടെ പുറത്തിരിക്കാൻ ഒക്കത്തില്ല. ആനയുടെ അത്രയുള്ള അഭാവം ഇരിക്കാനുള്ള വീതിയും നീളവും മേശയ്ക്കുണ്ടോ? അപ്പോൾ അതൊരു ഒരു കൽപ്പനയാണ്. അഭാവം എന്ന് പറയുന്ന അവിടെ ഒരു പദാർത്ഥമുണ്ട്. അതൊരു ചിന്ത, താർക്കികമായ ചിന്തയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു കൽപ്പനയാണ്. അതിനപ്പുറം അനുഭവത്തിലോ യുക്തിയിലോ അധികരണത്തിൽ നിന്ന് വേറിട്ട അഭാവം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. യുക്തിയിലൊരു പരിധിവരെ അതിനെ ആശ്രയിക്കുന്നത് എന്താണ്? സംബന്ധങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അനുയോഗി, പ്രതിയോഗി, നിരൂപ്യ നിരൂപകം തുടങ്ങിയ സംബന്ധങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് താർക്കികന്മാരത് ഉപയോഗിക്കുന്നത്. അതിനപ്പുറം വസ്തുനിഷ്ഠമായി ചിന്തിക്കുകയാണെങ്കിൽ അഭാവം എന്ന് പറയുന്ന ഒന്നും ഇല്ല. വേറിട്ടൊരു ഒരു സാധനം നിൽക്കുന്നില്ല, അത് അധികരണ രൂപം. തന്നെ, അതാണ് അജ്ഞാനനാശം. അപ്പോൾ അജ്ഞാനനാശം അധികരണ രൂപമാണെങ്കിൽ അധികരണം നിത്യസിദ്ധമാണ്. അതെന്തിനെങ്കിലും അപേക്ഷിക്കുന്നുണ്ടോ? അതിൻ്റെ സ്ഥിതിക്ക് വേണ്ടി അതൊന്നിനെ അപേക്ഷിക്കുന്നില്ല. അതിൻ്റെ ഉത്പത്തി അതിൻ്റെ നാശമൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല. അധികരണത്തിൻ്റെ ഉത്പത്തി നാശങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയും? ഞാകെയുള്ളത് അധികരണത്തിൻ്റെ സ്ഥിതിയാണ്. അതെന്തിനെ അപേക്ഷിക്കുന്നു? അത് ഒന്നിനെ അപേക്ഷിക്കുന്നില്ല. അത് അധികരണ രൂപം തന്നെ. പിന്നെ അവിടെ അവശേഷിക്കുന്ന ഒന്നുണ്ട്, ഏതാണ്? പറയുന്നെന്ന് കേൾക്കുന്നില്ലേ? അതിന്റെ കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞത്? പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ ആവും. ജ്ഞാനം അവശേഷിക്കുന്നു. ജ്ഞാനം, അജ്ഞാനനാശം, അധികരണം. അതിൽ അജ്ഞാനനാശം എന്ന് പറയുന്ന അധികരണം തന്നെ. പിന്നെയുള്ളത് എന്താണ്? ജ്ഞാനമാണ്. എന്തിനാണോ പറയുന്നത് അത് അജ്ഞാനത്തെ നശിപ്പിച്ചു എന്ന് പറയുന്ന സാധനം. അജ്ഞാനത്തെ നശിപ്പിച്ചു എന്നും എല്ലാം പറയുന്നത് ഒരു പറച്ചിലിനപ്പുറവിടെ ഒന്നും ഇല്ല. അങ്ങനെ പറയാനായിട്ട് അവിടെ ഒന്നുമില്ല. ഒരജ്ഞാനത്തിൻ്റെ നാശവും ഒരജ്ഞാനവും അങ്ങനെയില്ല. എന്നാലും വ്യവഹാരമുണ്ട്. ആ വ്യവഹാരം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഒന്ന് ജ്ഞാനം, മറ്റൊന്ന് അധികരണം. അല്ലാതെ അജ്ഞാനം എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തെ ആശ്രയിച്ചിട്ടല്ല അജ്ഞാനനാശം എന്ന് പറയുന്നു. അത് പറയുന്നു ജ്ഞാനത്തെയും അതിൻ്റെ അധികരണമായിരിക്കുന്ന ആത്മാവിനെയും തത്വത്തെയും ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ അജ്ഞാനനാശം ഒന്നിനെയും തന്നെ അപേക്ഷിക്കുന്നില്ല. അതാണ് ജ്ഞാനഫലം എന്ന് പറയുന്നത്. അത് അധികരണ രൂപമായി. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വിദ്യ സ്വകാര്യത്തിന് മറ്റൊന്നിനെ ഉപേക്ഷിക്കുന്നില്ല എന്ന് പറയും. പിന്നെ വിദ്യ എന്താണ്? അതെന്താണ്? അതോ അധികരണ രൂപം തന്നെ. ഏത് ന്യായമനുസരിച്ച് വിദ്യ അധികരണ രൂപമാണ്? ബ്രഹ്മസൂത്രം തീരാറായി. അത് ന്യായത്തെ അനുസരിച്ചാണ് വിദ്യ അധികരണ രൂപമാകുന്നത്. അതെങ്ങനെയാണെന്നാ ചോദിച്ചു. അതാണ് ഞാനും പറഞ്ഞത്. ഏത് ന്യായമനുസരിച്ച്? അതിന് സ്വരൂപം എന്ന് പറയുന്നു. സ്വരൂപം എന്ന് പറയുന്നത് അത് തന്നെ. ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് ഒരു യുക്തി വേണം. യുക്തിയില്ലാതെ ഒരു കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാതെ വിഴുങ്ങുക എന്നുള്ളതാണ്. ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ഉള്ളിപ്പോകും സാധനം. ദഹനക്കേടും ഉണ്ടാക്കും ചിലപ്പോൾ. ദഹിച്ചെന്നും വരുന്നതാണ് ഞാൻ പറയുന്ന പല കാര്യങ്ങൾ. ഉപ്പ് കൂട്ടാതെ വിഴുങ്ങുന്നതുകൊണ്ടാണ് ദഹനക്കേടുണ്ടാകുന്നത്. അനന്യത്വന്യായം എന്ന് പറയും. മുമ്പ് ബ്രഹ്മസൂത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രങ്ങൾ അല്ലെങ്കിൽ അധികരണങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് അനന്യത്വന്യായം പറയുന്നു. അനന്യത്വ അധികരണം തദനന്യത്വം ആരംഭണ ശബ്ദാധിപ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഒന്നാണിതും സർവാപേക്ഷ അധികരണം ഒക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. അതൊക്കെ ഇങ്ങനെ മറക്കാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല. എന്തുകൊണ്ട് ഓർക്കുന്നില്ല എന്നുള്ളതല്ല, എങ്ങനെ അത് മറക്കാൻ കഴിയുന്നു. അപ്പൊ ചെല്ലു വിചാരിക്കോ, ഇത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ, പിന്നെന്താ പറയാത്ത, അത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇപ്പം കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണല്ലോ പറയാത്ത കാര്യം ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാന്ദർഭികമായി അത് മനസ്സിൽ നിന്ന് വിട്ടുകളയാൻ പാടില്ല. അപ്പൊ അനന്യത്വ ന്യായമനുസരിച്ച് ഈ ഞാനും ആ തത്വം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു സംശയത്തിനും അവകാശമില്ല. എന്താണ് ജ്ഞാനം സ്വഫലത്തെ, അത് അജ്ഞാനനാശമായാലും ശരി, ഇനി അധികരണ രൂപമായ മുക്തിയായാലും ശരി, അത് ആ കാര്യത്തിൽ അതൊന്നിനെ അപേക്ഷിക്കുന്നില്ല. പലപ്പോഴും ചർച്ച ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് പലയിടത്തും ഭാഷയും പറയുന്നത് ഞാൻ ജ്ഞാന സമകാലമേവ മുക്തി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കാര്യാന്തരം കാലാന്തരം മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെയോ മറ്റെന്തെങ്കിലും ഒരു കാലത്തെയോ ഒന്നും അപേക്ഷിക്കുന്നില്ല. അതാണ് ജ്ഞാനത്തിൻ്റെ സവിശേഷം. അതാണല്ലോ പറഞ്ഞിരിക്കുന്നത് സ്വാർത്ഥസിദ്ധവും. സ്വാർത്ഥസിദ്ധിയിൽ അത് ഒന്നിനെയും അപേക്ഷിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ അക്കാര്യത്തിൽ പൂർവക്ഷി തന്നെ പറയുകയാണ്. പൂർവക്ഷിക്ക് ഇവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ സിദ്ധാന്തി ഏകദേശി തന്നെ പൂർവക്ഷി, വേറെ പുറത്തുനിന്നാരും സിദ്ധാന്തിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ജ്ഞാന സ്വതന്ത്രമാണ്. ഏവം അത്യന്തമേവ അനപേക്ഷായാം പ്രാപ്തായ. ഇതുപോലെ എന്താണ് ജ്ഞാനം ഈ പറയുന്ന ആശ്രമകർമ്മങ്ങളെ അപേക്ഷിക്കുന്നുണ്ടോ? പൂർവക്ഷി പറയുന്ന അത്യന്തമേവ അനപേക്ഷ എന്നെന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? ജ്ഞാനത്തിന് സ്വഫലത്തിൽ ഒന്നിനെ അപേക്ഷിക്കാതിരിക്കാമെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത് വിലക്ഷണമായ ഒന്നല്ലേ? അറിവ് മറ്റെല്ലാ ജഡവസ്തുക്കളിൽ നിന്നും അതിന് വിലക്ഷണമായ വ്യത്യസ്തമായൊരു സ്വഭാവമുണ്ട്. എല്ലാ ഇരളുകളിൽ നിന്നും അതേ തരത്തിലായാലും വിലക്ഷണമാണ് പ്രകാശം. ജ്ഞാനത്തിനൊരു വിലക്ഷണ സ്വഭാവമുണ്ട് അറിവിന്. ജ്ഞാനം എന്ന് എല്ലാം പറയുമ്പോൾ നമ്മൾ എന്തോ ഒരു അമ്പഴങ്ങിയാന്ന് പറയും ചിന്തിക്കരുത്. അറിവ് നമ്മുടെ അറിവിനെ കുറിച്ചായി പറയുന്നു, അല്ല നാട്ടുകാരുടെ അറിവിനെ കുറിച്ചോ ഏതെങ്കിലും ഒരു ഗുരുവിന്റെ അറിവിനെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നു. അങ്ങനെ പോകുമ്പോഴാണ് കാട് കയറുന്നത് പിടികിട്ടാതെ വരും. അവനവന്റെ അറിവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ അറിവ് കാരണം ഈ അറിവ് അജ്ഞാനനാശം ഇതൊക്കെ എല്ലാ മനുഷ്യനും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ലാതെ നമുക്ക് അത്യന്ത അപരിചിതമായൊരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നു. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, വിചാരം ചെയ്യുന്നില്ല. അങ്ങനെയുള്ള അറിവ് കർമ്മങ്ങളെ അപേക്ഷിക്കുന്നില്ലേ, ഒട്ടും അപേക്ഷിക്കുന്നില്ലേ എന്നുള്ളതാണ്. അപ്പൊ എന്തിനപേക്ഷിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്പത്തിയിൽ, അതാണ് ശരി, അതിന്റെ ഉത്പത്തിയിൽ അത് അപേക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ജ്ഞാനം ഉണ്ടാകുന്ന അവിടെ രണ്ട് കാര്യമാണ്. ജ്ഞാനം അതിന്റെ കാര്യത്തിന് വേണ്ടി അപേക്ഷിക്കുക എന്ന് പറയുന്നത് വേറെ, ജ്ഞാനം അതിന്റെ ഉത്പത്തിക്ക് വേണ്ടി അപേക്ഷിക്കുക എന്ന് പറയുന്നത് വേറെ. അതിനെക്കുറിച്ചാണ് ഇവിടുത്തെ ചർച്ച. വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മറ്റേ കാര്യം ആദ്യം വിശദമായി പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ആശയക്കുഴപ്പം വരും. അപ്പോ ഈ ഉത്പത്തിയിലുള്ള അപേക്ഷയെ സംബന്ധിച്ചും ആചാര്യന്മാർക്ക് പലതരത്തിലുള്ള അഭിപ്രായമുണ്ട്. അതെങ്ങനെ അപേക്ഷിക്കുന്നു എന്നുള്ളതായി ജ്ഞാനത്തിന്റെ അപേക്ഷ എന്ന് പറയുന്നു. ഞാൻ എങ്ങനെ സ്വതന്ത്രമായിരിക്കുന്നു, എങ്ങനെ ജ്ഞാനത്തിനും പാരതന്ത്ര്യം വരുന്നു എന്നുള്ള കാര്യത്തിൽ അത് പലതരത്തിലാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമാണ്, മതിവൈചിത്യം മനുഷ്യന്റെ ബുദ്ധി പലതരത്തിലാണ്. അപ്പോൾ പലരും പലതരത്തിൽ മനസ്സിലാക്കും. ഞാൻ ഒന്ന് പറയും, നിങ്ങൾ വേറൊന്ന് മനസ്സിലാക്കും. ഇത് സാധാരണ നാട്ടു നടപ്പാണ്, ശാസ്ത്രങ്ങളിലും അങ്ങനെയാണ്. അത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജ്ഞാനത്തിൻ്റെ നിരപേക്ഷത, സാപേക്ഷത, ഈ കാര്യങ്ങൾ പലരും പലതരത്തിൽ മനസ്സിലാക്കുന്നു, പലതരത്തിൽ വിശദീകരിക്കുന്നു. ഇതിനെ കുറിച്ച് ഭാമതികാരന്റെ അഭിപ്രായമുണ്ട്, ഇവിടെ അത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്താഗതിക്കനുസരിച്ച് അത് മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ജ്ഞാനം അതിൻ്റെ ഉത്പത്തിയിൽ കർമ്മങ്ങളെ അപേക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഈ രീതിയിലൊന്നുമല്ല, ശാസ്ത്രീയമായിട്ടല്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്ക് പിടികിട്ടത്തില്ല. ജ്ഞാനി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അപ്പോൾ ജ്ഞാനി, കാരണം നമ്മുടെ കയ്യിൽ ജ്ഞാനിമാരുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. നേരൊക്കെയാണ് ജ്ഞാനിമാർ. അപ്പം ജ്ഞാനമെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ജ്ഞാനിയെ കുറിച്ചാണ്. അപ്പം അതിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കും. ഇത് ഏറ്റവും വലിയൊരു തകരാറാണ്. അതായത് നമ്മളെ മനസ്സിൽ ഏത് കാര്യം പറഞ്ഞാലും, കഴിഞ്ഞ ദിവസം ഞാൻ അത് പറഞ്ഞ, നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ബിംബങ്ങളാണ്. ആ ബിംബങ്ങളിലൂടെ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ പാരിപ്പുളവങ്ങ്, അതേ കുറിച്ച് പറഞ്ഞ പറഞ്ഞു. കഥകൾ ഒരുപാടുണ്ട്. കഥകൾ തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കഥകളിലൂടെ തത്വത്തെ വിശദീകരിക്കാൻ പോയാൽ പലപ്പോഴും, എപ്പോഴും അല്ല, എല്ലാവരിലുമല്ല, നമ്മുടെ മനസ്സിലിരിക്കുന്നത് തത്വമായിരിക്കില്ല, കഥയായിരിക്കും. അതാണ്. അപ്പം ജ്ഞാനി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്നത് ഒരു വ്യക്തിയാണ്. പക്ഷെ അവിടെ നമ്മൾ വിചാരം ചെയ്യുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, വിമർശനം നടത്തുമ്പോൾ വേണ്ടതെന്താണ്? വ്യക്തിയല്ല, ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെയാണ്. നമ്മുടെ മനസ്സങ്ങോട്ട് പോകത്തില്ല. നമ്മൾ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നമ്മളത് ഉൾക്കൊള്ളുന്നത് വ്യക്തിയുടെ വിശേഷണങ്ങളായിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷം വരുന്നതും ചിലപ്പോൾ വേദനിക്കുന്നത്. വ്യക്തി അങ്ങനെ പറഞ്ഞല്ലോ, വ്യക്തി ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് നമുക്ക് തോന്നുന്നു. ഇതൊക്കെ എന്ന് മനസ്സിലാകും എന്നുള്ളത് എനിക്കൊരു പിടിയില്ല. വ്യക്തിയല്ല, വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെയാണ്. പക്ഷേ നമുക്ക് വ്യക്തിയിലൂടെ അതിനെ നോക്കിക്കാണാൻ പറ്റത്തുള്ളൂ. പുരാണം എന്താ ചെയ്യുന്നതാണെങ്കിൽ, ഇതിഹാസം വ്യക്തിയിലൂടെയാണ് ആശയത്തെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ വ്യക്തിയിലൂടെ നമുക്ക് ആശയത്തെ വിമർശിക്കാൻ പറ്റും. വിമർശിക്കുക എന്ന് വെച്ചാൽ ചിന്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ വ്യക്തിയിലൂടെ ആശയത്തെ വിമർശിക്കുമ്പോൾ എന്ത് ധരിക്കും? ഓ, വ്യക്തിയെ വിമർശിക്കുകയാണ്. ഇതിനെന്താ മരുന്ന്? ഇതിനെന്താ ഒരു മരുന്ന്? അപ്പോൾ അത് അങ്ങനെ ആയിപ്പോയി. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിൽ ആശയങ്ങൾക്ക് സ്ഥാനമില്ല, നമ്മുടെ മനസ്സിൽ ബിംബങ്ങൾക്കാണ് സ്ഥാനം. അവിടെ തകരാറ് വരും. അപ്പോൾ ഇത്തരം താത്വികമായ വിചാരങ്ങളിൽ അതല്ല. വ്യക്തിയെ നമുക്ക് സ്വീകരിക്കാം, പക്ഷെ വ്യക്തിയിലൂടെ വ്യക്തി പ്രതിദാനം ചെയ്യുന്ന ആശയത്തിൽ നമ്മുടെ മനസ്സെത്തിച്ചേരും. എന്നിട്ട് ആശയത്തിലെ എപ്പോഴും ആശയം എന്ന് പറയുന്നത് സമഗ്രമായ വിചാരത്തിന് വിധേയമാക്കേണ്ട ഒന്നാണ്. എന്നാലേ ഒരു ആശയത്തെക്കുറിച്ച് നമുക്ക് നിശ്ചയാത്മകമായിട്ടുള്ള ബുദ്ധി ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. മനനം. പക്ഷേ മറിച്ച് സംഭവിക്കുന്നത് തിരിച്ചാണ്. ആശയത്തെ വിചാരം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സ് വ്യക്തിയിൽ പോവും. വ്യക്തിയാണ് വിചാരം ചെയ്യുന്നതെന്ന് നമ്മൾ ധരിക്കും. ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചങ്കനം പിന്നെയും തെങ്ങിയെ തന്നെ എന്നതുപോലെ ഇരിക്കത്തുള്ളൂ. ഇതാണ് മനസ്സിൻ്റെ ഇത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന പ്രത്യേകം മനസ്സിലാക്കി, ഇത് ജ്ഞാനിയെക്കുറിച്ചല്ല പറയുന്നു. ജ്ഞാനി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സങ്കല്പ സൃഷ്ടിയാണ്. ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യം. നമ്മൾ ഒരാളെ ജ്ഞാനി എന്ന് പറയുമ്പോൾ 100 പേർക്ക് അയാളെ ജ്ഞാനി അല്ലാതാക്കാം. എന്തായി നമ്മളൊരാൾ ജ്ഞാനിയല്ലെന്ന് പറയുമ്പോൾ 100 പേരയാളെ ജ്ഞാനിയാക്കും? ഇത് മനുഷ്യന്റെ സങ്കല്പം അനുസരിച്ചിട്ടാണ്. നമ്മളൊരാൾ ഓ അദ്ദേഹം വലിയ മഹാത്മാവാണെന്ന് പറയുമ്പോൾ 10 പേര് വരെ അയാൾ വലിയ തട്ടിപ്പ് കാരണം. എന്തുകൊണ്ട്? ഇതൊക്കെ വ്യക്തി അധിഷ്ഠിതമാണ്. തത്വത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, അത് നിശ്ചയാത്മകമായ ബോധം ആണ് തത്വത്തിൻ്റെ അടയാളം. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്ഞാനത്തെക്കുറിച്ചാണ്. അപ്പോൾ മനസ്സിനെ അതിൽ നിന്ന് മാറ്റിയെടുത്ത് ഇതിലേക്ക് ഉറപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. വ്യക്തിഭാവത്തിൽ നിന്ന് തത്വഭാവത്തിലേക്ക് മനസ്സ് വരിക, അത് എളുപ്പമുള്ള കാര്യമില്ല. അതാണ് എൻ്റെ പരമാർത്ഥം അവസാനം എങ്കിലും. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ്. ജ്ഞാനി എന്നൊരിക്കലും ധരിക്കരുത്. അജ്ഞാനം അതിൻ്റെ ഉത്പത്തിയിൽ എന്തിനെങ്കിലും അപേക്ഷിക്കുന്നുണ്ടോ? അത് ചോദിച്ച പറയൂ, ആ ഞാൻ ഇങ്ങനെയായിരുന്നല്ലോ, മറ്റേ ഞാൻ ഇങ്ങനെയാണല്ലോ, ഈ ഞാൻ ഇങ്ങനെയാണല്ലോ. നമ്മുടെ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് പരിശോധിക്കും. അപ്പോൾ പലർക്കും പല അഭിപ്രായമില്ല. അപ്പോൾ അത് വിട്ടിട്ട് ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ടഭിപ്രായം വരുന്നു. ജ്ഞാനം അതിൻ്റെ കാര്യത്തിൽ മുക്തി ഒന്നിനെ അപേക്ഷിക്കുന്നില്ലെങ്കിൽ ജ്ഞാനം സ്വതന്ത്രമാണ്. അതിനെന്തിനാ അതിൻ്റെ ഉത്പത്തിയിൽ കർമ്മങ്ങളെ അപേക്ഷിക്കുന്നു? അതിൻ്റെ ഭാഷകാലം പറഞ്ഞിട്ടുണ്ടെന്നാണ്, ജ്ഞാനകർമ്മങ്ങളുടെ വിരോധം പർവ്വതത്തെ പോലെ അകമ്പ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജ്ഞാനം സിദ്ധാന്തം ഇതാണ്, ജ്ഞാനം അപേക്ഷിക്കുന്നു അനുത്വത്തിൽ, സർവത്തെ അപേക്ഷിക്കുന്നു. അതുകൊണ്ടാണ് സൂത്രത്തിൽ പറഞ്ഞത് സർവാപേക്ഷ എന്ന് പറയുന്നത്. ഉത്പത്തിയിൽ അത് എന്തിനെ അപേക്ഷിക്കാത്ത എന്തിനെ അപേക്ഷിക്കും? അപ്പോ ഉത്പത്തിയിൽ അത് കർമ്മങ്ങളെ അപേക്ഷിക്കുന്നു, ആശ്രമധർമ്മങ്ങളെ അപേക്ഷിക്കുന്നു. ആശ്രമധർമ്മങ്ങൾ ഒരുപോലെയാണ് അല്ലല്ലോ. ഓരോ വർണ്ണങ്ങൾക്കും ആശ്രമധർമ്മങ്ങൾ വേറെയാണ്. അപ്പോ ജ്ഞാനം ഒരേ തരത്തിലുള്ള ആശ്രമധർമ്മങ്ങളെയാണോ ആശ്രയിക്കുന്നത്? അല്ല. പലരിലും ധർമ്മം വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വ്യത്യസ്തമായ ധർമ്മങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോൾ ഇന്ന ധർമ്മത്തെ പാലിക്കുന്നവന് ജ്ഞാനം, ഇന്ന ധർമ്മത്തെ പാലിക്കുന്നവന് ജ്ഞാനമില്ല, അങ്ങനെ പറയാൻ കഴിയും. ധർമ്മങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ടാണ് ഓരോ ആശ്രമങ്ങൾക്കും പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനം ഏത് ധർമ്മത്തെ ആശ്രയിച്ചു, ഏത് ആശ്രമത്തെ ആശ്രയിച്ചു, ഇനി ഭാഷകാരന്റെ നിർബന്ധമനുസരിച്ചാണെങ്കിൽ ഏത് വർണ്ണത്തെ ആശ്രയിച്ചു ഉണ്ടാകാം എന്നുള്ള കാര്യത്തിൽ ഭാഷകാരൻ്റെ ഒരു അഭിപ്രായമുണ്ട്. അതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് സമ്മതിക്കുന്ന കാര്യം. പിന്നെ അവിടെ അഭിപ്രായ വ്യത്യാസം വരുന്ന ഏത് കാര്യത്തിലാണ്? ആശ്രമം എന്താണ്, ആശ്രമധർമ്മം എന്താണ്, വർണ്ണം എന്താണ്, വർണ്ണധർമ്മം എന്താണ് എന്നുള്ള കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം. ഈ ധർമ്മങ്ങളെ ആശ്രയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. പക്ഷെ ധർമ്മത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്ന മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരാൾ ധർമ്മം എന്ന് പറയുമ്പോൾ വേറൊരാൾ പറയുന്നു അത് ധർമ്മമല്ല, അധർമ്മമാണ്, അതിനെന്തിനാശ്രയിക്കണം എന്ന് ചോദിക്കും. പക്ഷെ അതിനെ ഒരാൾ എന്ത് ചെയ്യുന്നു, ധർമ്മമായി കാണുന്നു. ഒരു സ്ഥലത്ത് ഒരവസ്ഥയിൽ ധർമ്മം അവനാശ്രയിക്കുന്നു. അപ്പോൾ ഇതിലുള്ള വിവാദങ്ങൾ എപ്പോഴും നിലനിൽക്കും. ഈ ധർമ്മനിർണയത്തിൽ ധർമ്മത്തെ എങ്ങനെ നിർണയിക്കും, എൻ്റെ ധർമ്മം എന്താണ്, മറ്റൊരു ധർമ്മം എന്താണ്, അതിന് വ്യത്യാസം വരും. അത് ഇവിടെ ഭാഷകാരൻ ചിന്തിക്കുന്നു വർണ്ണ ആശ്രമധർമ്മങ്ങൾക്കനുസരിച്ച്. ആ വർണ്ണ ആശ്രമധർമ്മം എന്ന് പറയുന്നത് ഏത് കാലത്ത്? പണ്ടേ ഒരു കാലത്തുള്ള വർണ്ണ ആശ്രമധർമ്മം. ആ വർണ്ണ ആശ്രമധർമ്മങ്ങളെ ആശ്രയിച്ചാണ് ജ്ഞാനം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ യാതൊരു തെറ്റുമില്ല. ഇത് മനസ്സിലാക്കിയാൽ അപ്പം എൻ്റെയും നിൻ്റെയും ധർമ്മങ്ങൾ വേറെയാണ്. അങ്ങനെയാണ്. അത് പഴയ കാലത്ത് എന്താ ചെയ്ത്, അതിന് വ്യവസ്ഥ ചെയ്ത് വിധിയിലൂടെ, ഇന്നത് നിന്റെ ധർമ്മമാണ്, ഇന്നത് അന്യന്റെ ധർമ്മമാണ്, ഇങ്ങനെ വ്യവസ്ഥ ചെയ്ത്. അപ്പോൾ ആ ധർമ്മത്തെ പാലിച്ച്, ധർമ്മമാണെന്ന് പാലിച്ച് അതിനെ ആശ്രയിക്കുന്നവർക്ക് ആ ധർമ്മത്തെ ആശ്രയിച്ചതിന് ഞാനും ഉണ്ടാകാം, ദോഷമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജ്ഞാനവും ധർമ്മവുമായിട്ട് വിരോധമുണ്ട്. അത് വ്യത്യസ്തങ്ങളായിരുന്നാലും ഭിന്നങ്ങളായിരുന്നാലും ശരി, ജ്ഞാനവും ധർമ്മവുമായിട്ട് വിരോധം വരത്തില്ല. അത് പഴയകാലത്ത് വിധിച്ചിട്ടുള്ള ധർമ്മങ്ങളെ തന്നെ വർണ്ണങ്ങൾക്കനുസരിച്ചത് വേറെയല്ല, ആശ്രമങ്ങൾക്കനുസരിച്ചത് വേറെയല്ല, പക്ഷെ ജ്ഞാനവുമായിട്ട് വിരോധമില്ല, എല്ലാം ധർമ്മങ്ങളാണ്. അതുകൊണ്ട് ഏത് വർണ്ണത്തിലുള്ളവനും ഏത് ആശ്രമത്തിലുള്ളവനും ജ്ഞാനം ഉണ്ടാകാം. അത് ഭാഷകാരൻ അംഗീകരിച്ചേ മതിയാവും. പക്ഷെ ഇന്ന് നമ്മൾ ഇന്ന് പിറകിലോട്ട് ചിന്തിക്കുമ്പോൾ ആശ്രമധർമ്മം അത് ശരിയല്ല, ആ വർണ്ണധർമ്മം അത് ശരിയല്ല, പിന്നെ എങ്ങനെ ജ്ഞാനവും അതും കൂടെ ഒത്തുപോകും എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുന്നത് ശരി, അന്നത്തെ ധർമ്മമല്ല ഇന്നത്തെ ധർമ്മം. പക്ഷെ അന്നത്തെ വർണ്ണധർമ്മം അനുസരിച്ചും ആശ്രമധർമ്മം അനുസരിച്ചും അതിനെ പിന്തുടർന്ന് ഞാൻ ഉണ്ടാകുന്നതിന് തടസ്സമൊന്നും. ഇന്ന് ധർമ്മം മാറി, ധർമ്മം കാലദേശങ്ങൾക്കനുസരിച്ച് മാറിയിട്ടു. അപ്പൊ ഇന്നത് ശരിയല്ലെന്ന് പറയുന്നതിന് ദോഷമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ജ്ഞാനം എന്ന് പറയുന്നത് ഇന്നത്തെ ധർമ്മത്തെ ആശ്രയിച്ചുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ജ്ഞാനത്തെ വിട്ട് നമ്മൾ ജ്ഞാനിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ജ്ഞാനി നമ്പർ വൺ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ശങ്കരാചാര്യർ. ശങ്കരാചാര്യ ജ്ഞാനിയാണോ സ്ഥിതി ആണോ അംഗീകരിച്ചേ പറ്റും, അല്ലെങ്കിൽ പിന്നെ ഈ ലോകത്താർക്ക് ജ്ഞാനം ഇല്ലെന്ന് വരും. ശങ്കരാചാര്യന്റെ ഭാഷകൾ. ജ്ഞാനിയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ ധർമ്മം എന്താ? അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ധർമ്മം അധർമ്മമല്ലേ? പിന്നെ എങ്ങനെ ജ്ഞാനിയായിട്ട് അംഗീകരിക്കാൻ പറ്റും? ഇതാണ് സാറിന് ചോദിക്കുന്ന ചോദ്യം. ധർമ്മത്തെ ആശ്രയിച്ചല്ലേ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. അദ്ദേഹം പറയുന്ന പലതും അധർമ്മമല്ലേ? പിന്നെങ്ങനെ ജ്ഞാനമുണ്ട്? അത് അധർമ്മമായതെന്ന് ഇന്ന് കാലദേശങ്ങൾക്കനുസരിച്ച് ധർമ്മം മാറിയപ്പോ അന്നത് ധർമ്മമായി കരുതിയിരുന്നു, ധർമ്മമായി ആചരിച്ചിരുന്നു. ഇന്നെന്താണോ നമ്മൾ ധർമ്മമല്ലാന്ന് കരുതുന്നത്, അപ്പൊ അതിനെ ആശ്രയിച്ചുള്ള ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ശങ്കരാചാര്യരാണോ വ്യാധനാണോ വിദുരനാണോ എന്നുള്ള പ്രശ്നമൊന്നുമല്ല. നാരായണൻ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ജ്ഞാനി അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അദ്വൈതത്തെ സംബന്ധിച്ച്, അദ്വൈതജ്ഞാനത്തെ സംബന്ധിച്ച് വരുന്ന എല്ലാ ആക്ഷേപങ്ങൾക്കും ഇത് സമാധാനമാണ്. വാസ്തവത്തിൽ ഈ ആക്ഷേപങ്ങളൊന്നും ജ്ഞാനികളെ സംബന്ധിച്ചല്ല, ജ്ഞാനിയെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ജ്ഞാനവും ധർമ്മവും തമ്മിലുള്ള ബന്ധമാണ്. ജ്ഞാനവും ധർമ്മവും തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ല. ധർമ്മം മാറിയെന്നുള്ളതേ ഉള്ളൂ കാലം കൊണ്ട്. അതുകൊണ്ട് ജ്ഞാനി എങ്ങനെയായി എന്നല്ല, ജ്ഞാനം എങ്ങനെ ഉണ്ടാകും? അയാളുടെ ധർമ്മം ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ധർമ്മം കാലം കൊണ്ട് മാറുന്നു എന്ന് സ്വീകരിച്ചാൽ മതി. അതുകൊണ്ട് ധർമ്മത്തെ അപേക്ഷിക്കുന്നു. അത് വർണ്ണത്തിനനുസരിച്ചായാലും ശരി, ആശ്രമത്തിനനുസരിച്ചായാലും ശരി, ഇത് രണ്ടുമല്ല ഇനി കാലത്തിനനുസരിച്ച് വരുന്ന ധർമ്മമായാലും ശരി. ആ ധർമ്മമാണോ അതിനെ ആശ്രയിച്ചാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. ഇത്രേ ഇവിടെ പറയുന്നത്. അധർമ്മമാണെങ്കിൽ അതിനെ ആശ്രയിച്ചുണ്ടാകത്തില്ല. അധർമ്മത്തെ ആശ്രയിച്ച് ജ്ഞാനം ഉണ്ടാകത്തില്ല. അധർമ്മത്തെ ആശ്രയിച്ചുണ്ടാകുന്ന നരകം, നരകഫലമാണ് എന്ന് പറയും. വിപരീത ഫലമാണ് എന്നർത്ഥം. അതുകൊണ്ടിവിടെ ചർച്ച ചെയ്യുന്നതിൻ്റെ സാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം. ധർമ്മത്തെ ജ്ഞാനം അപേക്ഷിക്കുന്നില്ല. അത്യന്താനപേക്ഷ, അത്യന്താനപേക്ഷ എന്ന് പറയുന്നത് എന്താണോ, പൂർണ്ണമായും അപേക്ഷിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്തുകൊണ്ട് ഫലത്തിൽ അപേക്ഷിക്കുന്നില്ല? ഉത്പത്തിയിൽ അപേക്ഷിക്കുന്നുണ്ടോ? ഉത്പത്തിയിലും ഇല്ലാന്ന് പറഞ്ഞാൽ അത്യന്താനപേക്ഷയായി, അത് പറയാൻ കഴിയത്തില്ല. അത്യന്തമേ അനപേക്ഷായ അത് മനു എന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. മനു എന്ത് പറഞ്ഞു? അതെല്ലാം ഭാഷകാരനെ സംബന്ധമാണ്. ധർമ്മം കാലാനുസൃതമായി ധർമ്മം മാറണമെന്നുള്ളത് സ്വീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ചോദ്യം ചോദിക്കുന്ന ആള് ഉദ്ദേശിക്കുന്ന അങ്ങനെയാണെങ്കിൽ എന്താണോ കാലാനുസൃതമായ ധർമ്മം ഏതെന്നുള്ളതാണ് അവിടെ ചോദ്യം വരുന്നത്. കാലാനുസൃത മാറ്റം എന്ന് പറയുന്നത് ശരി തന്നെയാണ്. അക്കാര്യത്തിൽ ഒരാചാര്യന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മനു എന്നെ പറഞ്ഞിട്ടുണ്ട്, സ്മൃതികാരന്മാരെല്ലാം പറയുന്നുണ്ട് കാലത്തിനനുസരിച്ച് മാറുക. പിന്നെ ഇവിടെ അഭിപ്രായ വ്യത്യാസം വരുന്നത് ഏത് മാറണം ഏത് മാറണ്ട എന്നുള്ളത്. അല്ല, അപ്പോഴല്ലേ നമ്മുടെ ആചാര സംരക്ഷണം വരുന്നത്. അവിടെയാണ് ഏറ്റവും പ്രധാന വിഷയം വരുന്നത്. മാറുമെന്ന് സമ്മതിക്കുന്നവര് തന്നെ പറയും ഇത് മാറ്റാൻ പാടില്ല. അവിടെ പ്രശ്നം മാറുമെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. അതാണ് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം. മാറുമെന്നുള്ള കാര്യത്തിൽ തത്വത്തിൽ ആർക്കും വ്യത്യാസമുണ്ട്. പക്ഷെ ഏത് മാറ്റണം ഏത് മാറ്റണ്ട എന്നുള്ള കാര്യം വരുമ്പോൾ അത് വിവരമുള്ളവൻ തീരുമാനിക്കും. വിവരമില്ലാത്തവർ പറയും മാറ്റണ്ടെന്ന്. അതിന് വിവരമുള്ളവർ വിവരമില്ലാത്തവരെന്നുള്ള, അല്ലാതെ അതിന് വേറെ വഴിയൊന്നുമില്ല. കാലദേശങ്ങൾക്ക് അനുയോജ്യമായ ബുദ്ധിയുള്ളവർക്കേ മാറ്റാൻ പറ്റൂ, അല്ലാത്തവർക്കും മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാറണമെന്നുള്ളത് അംഗീകരിക്കുന്നു, ഭാഷ്യകാരനും അംഗീകരിക്കുന്നു, മറ്റുള്ളവരും അംഗീകരിക്കുന്നു എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. മാറ്റാൻ ചെല്ലുമ്പോൾ അറിയാം വിവരം. അപ്പോൾ കാലദേശാനുസൃതമായ ബുദ്ധിയുണ്ടെങ്കിലേ മാറ്റാൻ പറ്റൂ, നല്ല ആർജവല്ല. പിന്നെ അത് നിസ്വാർത്ഥതയും വേണം. ഏതെങ്കിലും ധർമ്മത്തെ സംരക്ഷിക്കുന്ന സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് മാറ്റാൻ പറ്റില്ല. നിസ്വാർത്ഥമായാലേ അതിനെ മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളും കാലമൊക്കെ ഒരുപാട് മാറിയിട്ടും മാറ്റാൻ പാടില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് മാറ്റാൻ പാടില്ല എന്ന് പറയുന്നു? അതിൻ്റെ സ്വാർത്ഥത, ആ സ്വാർത്ഥത എവിടെയോ ഉണ്ട്. അത് എന്താണോ മൂടി വച്ചിരിക്കുകയാണ്. ആ സ്വാർത്ഥതയെ വെളിപ്പെടുത്താതെ തന്നെ അതിനെ മുറുകെ പിടിക്കും. അപ്പോൾ എന്താണ് സമൂഹം അതിൻ്റെ പറയുന്നു. മാറ്റാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ചു നോക്കണം. എന്തുകൊണ്ട് മാറ്റാൻ പറയില്ല? എവിടെയോ അതിൻ്റെ പിന്നിൽ എവിടെയോ ഒരു സ്വാർത്ഥതയുണ്ട്. അതാണ് ബുദ്ധികേന്ദ്രം. അവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. അതാണ് വാശി പിടിക്കുന്നത് മാറ്റരുത്. പക്ഷെ അത് ആരുടെ സ്വാർത്ഥതയാണ് എന്താണെന്ന് സാധാരണ മനുഷ്യന് തിരിച്ചറിയാൻ പറ്റില്ല. മുമ്പേ ഗമിച്ചിടുന്ന ഗോവ് തൻ്റെ പിന്നാലെ പോകുന്ന കിടാങ്ങളല്ല എന്ന് പറയുന്ന പോലെ എല്ലാം പറയേ പോകും. ആ സ്വാർത്ഥതയെ തിരിച്ചറിയത്തില്ല. അതുകൊണ്ട് ആചാര ധർമ്മം മാറ്റണമെന്ന് പറയുന്നതിനോട് യോജിക്കുന്നവർ തന്നെ മാറ്റുന്നതിനെതിരെ നിൽക്കും എന്നതാണ്. അതിൻ്റെ പിന്നിൽ സ്വാർത്ഥതയാണ്. അതുകൊണ്ട് ഇതൊക്കെ ആർക്കും അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, അറിവില്ലാത്തവരെ കാണും, അപകടകാരികളാണ് അറിവ് കൂടിയവർ. എപ്പോഴും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ദേശകാലോചിതം കർമ്മ ധർമ്മയിത്യ വിധീയതേ. ഇത് ഞാൻ എഴുതി വെച്ചതൊന്നുമല്ല, പഴയ കാലം മുതലെ പറഞ്ഞു വരുന്നതാണ്. ഈ പറയുന്ന മുനിമാരോ ഋഷിമാരോ പിന്നെ അവർക്ക് ശേഷം വന്ന പണ്ഡിതന്മാരോ എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യമാണ്, കാലദേശോചിതമായ കർമ്മങ്ങളാണ് ധർമ്മം. അപ്പോൾ മാറിയല്ലേ പറ്റും? മാറ്റാൻ ചെന്നു നോക്കുക, അപ്പം അറിയാം, വിവരം അറിയാം. അതാണ് അതിൽ വരുന്ന ഒരു വൈപരീത്യം, വിരോധാഭാസം. അതുകൊണ്ട് ധർമ്മത്തെ അപേക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസം എപ്പോഴും വരുന്ന എന്താണ് ധർമ്മം എന്നുള്ളതാണ്. ഈ കാലദേശോചിതമായ കർമ്മങ്ങളെ ധർമ്മമായി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? സംഭവിക്കുന്നത് ഇത് മാറാം, പക്ഷേ മാറ്റുകില്ല എന്ന് നിർബന്ധം പിടിച്ചാൽ ഇതൊക്കെ ഈ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് അപ്രസക്തമായി, ഇതൊന്നും വിലയില്ലാതെ സമൂഹം ഇതിനെയൊക്കെ വലിച്ച് ദൂരേറി കാലഹരണപ്പെടുക എന്ന് പറയുള്ളൂ. കാലം ഇതിനെയൊക്കെ ഹരിച്ചു കളയും, അപഹരിച്ചു കളയും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിനെ മാറ്റാൻ തയ്യാറായില്ലെങ്കിലും ഇത് മാറിപ്പോകും. എന്തൊക്കെയുണ്ട് ഇതുവരെ മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ച് നോക്കാൻ മനസ്സിലാകും, എന്തെല്ലാം മാറിപ്പോയി. മാറ്റാൻ ആഗ്രഹിച്ചോണ്ടെന്നുമല്ല, മാറിയേ പറ്റൂ. എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാൽ എങ്ങനെ നിൽക്കും? കാലത്തിൽ പുറകോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് എഴുതിയത് വായിച്ചറിയാനേ പറ്റും. ഒന്നുമില്ല ഇപ്പോ വൈദിക സംസ്കാരം എന്നൊക്കെ പറയുന്നു. കേട്ട് കേൾവിയേ ഉള്ളൂ, വായിച്ചറിവേ ഉള്ളൂ. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? കാലത്തിൽ പലതും അപ്രസക്തമായി തീരും. അപ്പൊ ഇതിനെല്ലാം അത് തന്നെ സംഭവിക്കുന്നു ബോട്ടിയിൽ. അപ്പോൾ ഇരുന്ന് പറയുന്നത് കരികാലം, ഈ കരികാലത്തെ ആരാ ഉണ്ടാക്കിയത്? ഈ പറയുന്നവർ തന്നെ ഉണ്ടാക്കിയത് കരികാലത്തെ. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യത്തിൽ എന്താണ് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എന്താണ് സർവാപേക്ഷാ ചേതി ഇവിടെ പറയുന്നു, ഏം അത്യന്തമേവ അനപേക്ഷായാം പ്രാപ്തായ, അത്യന്തമായ അനപേക്ഷ എന്നുള്ളത് വരുമ്പോൾ അതിൻ്റെ ഉത്പത്തിയിലും ധർമ്മങ്ങളെ അപേക്ഷിക്കുന്നില്ല, ജ്ഞാനവും കർമ്മവും തമ്മിൽ വിരുദ്ധമാണ് എന്നുള്ള കാര്യം വരുമ്പോൾ ഇവിടെ അപേക്ഷിക്കുന്നു എന്ന് മാത്രമല്ല പറയുന്നു, സർവാപേക്ഷ ഏതെല്ലാം ധർമ്മങ്ങളുണ്ടോ ഏത് ധർമ്മത്തെയും അപേക്ഷിക്കും. അധികാരിയുണ്ട്, കാലമുണ്ട്, ദേശമുണ്ട് പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. പണ്ട് പറഞ്ഞപ്പോൾ അത് വർണ്ണം ആശ്രമം എല്ലാം വ്യത്യസ്തമല്ലേ? അത് ധർമ്മം എന്തെന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന. എന്തിനെ കുറിച്ചാണ്? ധർമ്മം എന്നുള്ളതാണ്. ആ ധർമ്മത്തിന്റെ വാലറ്റത്തുള്ള സാധനമാണ് എന്ത്? ശമധമാദികളല്ല, ഉടലും തലയും ഒക്കെ വേറെ കിടക്കുക. അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ധർമ്മം എന്ന് പറയുന്ന അതല്ല, ആശ്രമധർമ്മം വർണ്ണ അതിൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നു. ആശ്രമധർമ്മമൊന്നും വർണ്ണധർമ്മം ഒന്നും പറഞ്ഞാൽ ശമത്തിലും ധർമ്മത്തിലും ഒതുങ്ങും തീരും. അത്തരം ധർമ്മങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത്. അത് ജ്ഞാനം അതിനെ അപേക്ഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. അല്ല, ശമധമാദികൾ അപേക്ഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമില്ല. അതൊന്നും ഒരു വിചാരത്തിന് വിഷയമായ കാര്യങ്ങളെയല്ല. എന്തുകൊണ്ട്? അത് സ്വാഭാവികമാണ്. അതിനെക്കുറിച്ച് വ്യാഖ്യാനത്തിൽ പറഞ്ഞു, ശമധമാദികൾ സ്വാഭാവികമാണ്. അതെന്താ ചർച്ച ചെയ്യാനെന്തിരിക്കുന്നു? അത് നമ്മള് മതപ്രഭാഷണത്തിൽ നിന്ന് കേട്ട് പഠിച്ചു വച്ചിരിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നു. ചെവി തുറന്ന് കേൾക്കണം, ബുദ്ധി കുറച്ച് വികസിപ്പിച്ച് ചിന്തിക്കണം. അധികാരി എന്ന് പറഞ്ഞാൽ ഈ ശമധമാദികൾ എന്നൊക്കെ പറയുന്നത് പറഞ്ഞില്ല, എന്റെ വാലറ്റം മാത്രം. ഉടലും തലയും വേറെ കിടക്കുകയാണ്. അവിടെയാണ് സർവാപേക്ഷ എന്ന് പറയുന്നത്. വർണ്ണധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളും എല്ലാം അപേക്ഷിക്കുന്നു എന്ന് പറയുന്ന അവിടെയാണ്. അതെല്ലാം അധികാരിയുടെ വിശേഷണമാണ്. അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ പതിഞ്ഞുപോയ പല കാര്യങ്ങളും അതുകൊണ്ടാണ് പുതിയതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ ഫുള്ളായിരിക്കണം, ഓവർലോഡാ. പിന്നെ അതിൽ എന്നി ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ലോഡ് ചെയ്യണമെങ്കിൽ അകത്തിരിക്കുന്ന കുറെ കളയണം. കളയാനും പോയി അസ്ഥി പിടിച്ച് എങ്ങനെ കളയും? അസ്ഥി പിടിച്ചത് കളയാൻ പറ്റും? കളയാനും പറ്റത്തില്ല. അതാ പ്രശ്നം. അപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം, എന്നാലേ പറ്റില്ല. ഞാൻ ഇത്രയും വിശദീകരിച്ചതും ആശ്രമധർമ്മം വർണ്ണധർമ്മങ്ങളെ കുറിച്ചാണ്. അവിടെ നിന്ന് ചിന്തിക്കണ ആരാണ് അധികാരി എന്ന് പറയുന്നത്, അവിടെ പോലെ അധികാരി തുടങ്ങുകയാണ്. അതാണ് കൂടെ പറയുന്നത്. അങ്ങനെ ആ അധികാരിയുടെ യോഗ്യതകളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു വരുമ്പോഴാണ് പിന്നെ ശമദമാദികൾ വരുന്നത്. ശമദമാദികൾ ഒരാൾക്ക് വേണം, ശരിയാണ്. പക്ഷെ ശമദമാദികൾക്ക് ഒരാൾ അധികാരിയാവണ്ടേ? അതിനെക്കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത്. ശമദമാദികൾ എല്ലാവർക്കും വേണം, പക്ഷെ അതിനധികാരിയാവണ്ടേ? അവിടെ മുതലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രതീക്ഷയോടെ ഞാൻ പറയുന്നു, നോക്കാം.